ആനന്ദ ഏവ അസ്ഥി ഭാതി നാന്യ കസ്റ്റിത തോപ്പിലം ആനന്ദഘനമന്യന്ത വിനാനന്ദേന വിദ്യതേ അഖിലമാനന്ദം അഖിലവും ആനന്ദം മാത്രം ആനന്ദേന വിന അന്യത്തിന വിദ്യതേ ആനന്ദത്തെ കൂടാതെ അന്യന്ത വിദ്യതി മറ്റൊന്നും ആനന്ദമില്ലാതെ ഒന്ന് വിനാന്ന് വെച്ചാൽ കൂടാതെ എന്നാണ് ആനന്ദത്തെ കൂടാതെ മറ്റൊന്നും വിദ്യതയിൽ എന്ന് പറയുമ്പോ സംശയം ഉണ്ടാവും. എന്താ ഇവിടെ ഇപ്പൊ മേശയുണ്ട്, ആനന്ദത്തെ കൂടാതെ മേശയില്ലെന്ന് പറഞ്ഞു എന്താ അതിന്റെ അർത്ഥം? ആനന്ദത്തെ കൂടാതെ മേശയില്ല, ആനന്ദത്തെ പുസ്തകമില്ല, ആനന്ദത്തെ കൂടാതെ മണ്ണില്ല കല്ലില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊക്കെ ആനന്ദമാണ്, മേശ ആനന്ദമാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട്? നല്ലതും ചീത്തയും എന്തെല്ലാം ഉണ്ട്, നമുക്ക് അനുകൂലമായതും പ്രതികൂലമായതും എന്തെല്ലാം ഉണ്ട്. അപ്പൊ ആനന്ദത്തെ കൂടാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥം? നല്ലതും ചീത്തയും എല്ലാം ആനന്ദം എന്നാണ്. അതായത് ആനന്ദം അസ്ഥി ഭാതി, ആനന്ദം അറിവ് ഉണ്മ, ഈ മൂന്നെണ്ണം നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നാണ്, അതിനൂടെ പ്രത്യേകം പറയുന്ന ആനന്ദേവ അസ്ഥി ഭാതി. ഇത് മൂന്നും ഒന്നായിരിക്കുമ്പം അത് എങ്ങനെയായിരിക്കും? അത് ആനന്ദമായിരിക്കുമോ അറിവായിരിക്കുമോ അതോ അസ്തിത്വമായിരിക്കും? നമ്മളിതിനെ മൂന്നായിട്ടാണ് അറിയുന്നത്. എന്ന് വെച്ചാൽ അറിവല്ല നമുക്ക് ആനന്ദം, കാരണം അറിവുള്ളപ്പോൾ എപ്പോഴും ആനന്ദമില്ലല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അറിവുള്ളപ്പോൾ ചിലപ്പോൾ ആനന്ദമായിരിക്കും, ചിലപ്പോൾ ദുഃഖമായിരിക്കും. അപ്പൊ അറിവാണ് ആനന്ദം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമല്ല. അറിവാണ് അസ്തിത്വം എന്ന് പറയുമ്പോൾ അറിവിൽ നമ്മൾ അസ്തിത്വത്തെ അറിയുന്നുണ്ട്, അത് ശരിയാണ്. അറിവും അസ്തിത്വവും ഇരിക്കാൻ വയ്യാതിരിക്കുകയാണ്. എന്നാലും അവിടെയും വ്യത്യാസമുണ്ട്. അസ്തിത്വത്തിന്റെ അറിവ് നമുക്കുണ്ടാകും, അസ്തിത്വത്തിന്റെ അറിവാണ് നമ്മളുണ്ടാകുന്നത്. ഇതിന് അസ്തിത്വം ഉണ്ടെന്ന അറിവ് ഉണ്ടാവുകയാണ്. അവിടെ ഒരു ഭേദമുണ്ട്. അപ്പോ ചുരുക്കത്തിൽ എന്താണ്, ഇത് മൂന്ന് നമ്മൾ മൂന്നായിട്ട് അറിയും. അറിയുമ്പോ ഈ ആനന്ദം, ഇതിനെയൊക്കെ അറിയുമ്പോൾ എല്ലായിടത്തും ആനന്ദം ആണ് അറിയുന്നതെന്ന് പറയാൻ പറ്റില്ല. ആനന്ദേന വിന ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. ആനന്ദം ഇല്ലാത്തതും കൂടെയുണ്ട്. അപ്പൊ പിന്നെ ഈ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അദ്വൈതികൾ എന്താ പറയുന്നത്? അദ്വൈതികൾ പറയുന്നത് ഇത് മൂന്നും കൂടെ ഒന്നായിരിക്കുമ്പോൾ, സത്ത് ചിത്ത് ആനന്ദം മൂന്നും ഒന്നായിരിക്കുമ്പോൾ അത് ആനന്ദമായിട്ടാണോ ഇരിക്കുന്നത്, അറിവായിട്ടാണോ ഇരിക്കുന്നത്, അതോ ഉണ്മയായിട്ടാണോ ഇരിക്കുന്നതെന്ന് ഒരിക്കലും നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്കറിയാൻ പറ്റില്ല, ഒന്നായിരിക്കും. ഇത് മൂന്നാകുമ്പോഴേ നമുക്കറിയാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഈ മൂന്നിനെ അറിയുന്നു. ഇവിടെ മാത്രമേ നോക്കിയതിനെ മൂന്ന് വേർതിരിച്ചറിയാൻ പറ്റൂ. ഇത് ഒന്നായി കഴിഞ്ഞാൽ, ഒന്നാണ്, ഒന്നായിരിക്കുമ്പോൾ നമുക്കിതിനെ ആനന്ദമായിട്ട് അറിയാൻ കഴിയില്ല, ഉണ്മയായിട്ട് അറിയാൻ പറ്റില്ല, അറിവായിട്ടും അറിയാൻ പറ്റില്ല. ഏതുപോലെ ഉറക്കം പോലെ, ഉറക്കത്തിന് നമുക്ക് നമ്മളെ ഒന്നായിട്ടും അറിയാൻ പറ്റില്ല. കാരണം ഈ ആനന്ദം അസ്ഥി ഭാതി എന്ന് പറയുന്നത് നമ്മളെ തന്നെ പറയുന്നു. ആത്മാവെന്ന് പറയുന്നത് നമ്മളോരോരുത്തരുമാണ് ആത്മാവ്. നമ്മളെയാണ് ആനന്ദവസ്ഥി ബാധി എന്ന് പറയുന്നത്. ഉറക്കത്തിൽ നമുക്കവിടെ ബോധം ഇല്ലാത്ത അവസ്ഥയാണ്. എന്തിനെ കുറിച്ച്? തന്നെ കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ ഒന്നിനെ കുറിച്ചും ബോധമില്ലാത്ത അവസ്ഥയാണ്. അവിടെ നമുക്ക് ഞാൻ എനിക്ക് എന്നെ ആനന്ദമായിട്ട് അറിയാൻ കഴിയില്ല, ഉണ്മയായിട്ട് അറിയാൻ കഴിയില്ല, അറിവായി അറിയാൻ കഴിയില്ല, ഒന്നും അറിഞ്ഞില്ല. അതാണ് അനുഭവം. അതുപോലെ ഒരവസ്ഥയാണ് ഇത് മൂന്നും ഒന്നായിരിക്കുന്ന അവസ്ഥ. അത് നമ്മുടെ അനുഭവത്തിന് വിഷയമുണ്ട്. അപ്പൊ അതിനെന്ത് പേരിട്ട് വിളിക്കും? കാരണം നമ്മൾ അറിയുമ്പം ആനന്ദം, അസ്തിത്വം, അറിവ് ഇങ്ങനെ മൂന്നായി അറിയുന്നതുകൊണ്ട് ആ ഒന്നായിരിക്കുന്ന അവസ്ഥയെ ഈ മൂന്ന് പേരിട്ട് ഏതിട്ട് വിളിച്ചാലും ശരിയാണ്. ഒന്നായിരിക്കുന്ന അവസ്ഥ നമുക്ക് അറിവെന്ന് പറയാം, ഇന്ന് അറിവായി അറിയാൻ പറ്റില്ല. അതിന് ആനന്ദം എന്ന് പറയാം, ഇന്ന് ആനന്ദമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. അതിന് ഉണ്മ എന്ന് പറയാം, പക്ഷെ ഉണ്മയായിട്ട് അതിന് അറിയാൻ പറ്റില്ല. അതറിവിനപ്പുറമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അനുഭവ അതീതം ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അനുഭവ അതീതമാണ്. അതിന്റെ ശരിയായ രൂപം എന്നുവെച്ചാൽ നമ്മുടെ ശരിയായ വാസ്തവമായ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ അറിവിനപ്പുറമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അവിടെയാണ് മൂന്നും ഒന്നായിരിക്കുന്നത്. അതിന് എന്ത് പേരിട്ട് വിളിക്കും? ഏത് പേരിട്ടും വിളിക്കും. അറിവെന്ന് വിളിക്കാം. ഒരു ചിലടത്തേന് അറിവെന്ന് പറയും, ചിലടത്തേന് സത്താന്ന് പറയും, അസ്തിത്വം എന്ന് പറയും, ഇവിടെ തന്നെ ആനന്ദം എന്ന് പറയും. ആ ഒന്നിൽ നിന്നും അന്യമായി ഇവിടെ ഒന്നുമില്ല. എന്തുകൊണ്ട്? ആ ഒന്നിൽ ആരോപിച്ചിരിക്കുകയാണ്. ഇവിടെ അധ്യാരോപ ദർശനത്തിൽ പറയുന്നതനുസരിച്ച് ആ ഒന്നിൽ ആരോപിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ കൽപ്പിച്ചിരിക്കുന്നതാണ്, ബാക്കിയില്ല. ആ ഒന്നിൽ കൽപ്പിച്ചിരിക്കുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ട് ആ ഒന്നിൽ നിന്ന് ഇവിടെ ഒന്നും വേറെ ഇല്ല, ആ ഒന്ന് തന്നെ. ഈ അദ്വൈതം പറയുന്ന ഏകത്വം എന്ന് പറയുന്നത് ആ ഏകത്വം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ടോ വ്യവഹാരവുമായിട്ടോ നമ്മുടെ സാമൂഹിക നിയമങ്ങളുമായിട്ടോ നമ്മുടെ സാമൂഹ്യ ബോധവുമായിട്ടോ ഒന്നുമായിട്ടും ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. അതിനൊന്നുമായിട്ടും തന്നെ ബന്ധപ്പെടുത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്താണ്? അത് കേവലം താത്വികമായ ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ അനുഭവമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവും. അതുകൊണ്ട് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും ഏകമല്ല, അത് അദ്വൈതമല്ല. നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും ദ്വൈതമാണ്. നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും അനേകമാണ്. അദ്വൈതി പറയുന്ന ഈ ഏകത്വത്തെ അല്ലെങ്കിൽ അദ്വൈതത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് തത്വചിന്തയുടെ വളരെ സൂക്ഷ്മമായ ഒരു നിലപാടെന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ. ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരാശയം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ആശയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ അറിവില് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അദ്വൈതം നടപ്പിലാക്കാമെന്ന് അദ്വൈതി ഒരിടത്തും പറയുന്നില്ല. അദ്വൈതി പറയുന്നേ പിന്നെ അങ്ങനെ ഒരു തത്വമുണ്ട്. അതിവ്യവഹാരത്തിലല്ല, അങ്ങനെ ഒരു തത്വം അദ്വൈതി പറയുന്നുണ്ട്. അങ്ങനെ ഒരു തത്വം ഉള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ കൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു തത്വം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാം ഏകമാണ് എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നാൽ നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം, അത്രയും പറയാം. അല്ലാതെ ആ തത്വത്തെ അതേപടി നമ്മുടെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ആ ഏകത്വം അദ്വൈതവും എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റുമെന്നല്ല, നമ്മുടെ ജീവിതം, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ പ്രവൃത്തികളെ എല്ലാം നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. ഈ അറിയുന്നിടത്ത് ഒരിടത്തും തന്നെ എന്തില്ല, ഈ പറയുന്ന അദ്വൈതം. അത് കേവലം ദാർശനികമായ ഒരു നിലപാട് മാത്രമാണ്. വ്യാഖ്യാനങ്ങളിലൂടെയും യുക്തിയിലൂടെയും ഇതൊക്കെ സമർത്ഥിച്ചെടുക്കുന്ന ഒരു സിദ്ധാന്തം മാത്രമാണ് ഒരു തത്വം എന്ന് പറയുന്നത്. അതിന് നമ്മുടെ ജീവിതമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല, ഉണ്ടാക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ആശയത്തെ നമുക്ക് സങ്കല്പിക്കാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് അദ്വൈതി പറയുന്നത് ശരിയാണ്, ഇതെല്ലാം ഒന്നാണ്, സത്യം ചിത്തും ആനന്ദവും അതിന് കൽപ്പിച്ചിരിക്കുന്നതാണ് ഇത് എല്ലാം. അതുകൊണ്ട് സന്യാസി ഗ്രഹസ്ഥം എന്ന് പറയും, വ്യത്യാസമൊന്നുമില്ല. സന്യാസി ഗ്രഹസ്ഥാശ്രമെന്നൊക്കെ പറയുന്നത് അതൊക്കെ ജീവിതത്തിന്റെ രണ്ടവസ്ഥകളെന്നുള്ളതല്ല, അതിന് ഇതുമായിട്ട് ഈ പറയുന്ന തത്വങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധവും. എന്തുമായിട്ട് സന്യാസിക്കുന്നുണ്ടോ? കൊമ്പുണ്ട് സന്യാസി എന്ന ഒരു പ്രത്യേകതയില്ല, നമ്മുടെ തോന്നലാണ്. സന്യാസിക്ക് ഗ്രഹസ്ഥനെക്കാളും എന്തെങ്കിലും പ്രത്യേകത കൂടുതലുണ്ട് എന്ന് വരുന്നത് തികച്ചും അസംബന്ധമാണ്. സന്യാസിയായാലും ഗൃഹസ്ഥനായാലും, സന്യാസി എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നു, ഗൃഹസ്ഥൻ കല്യാണം കഴിച്ച് ജീവിക്കുന്നു, അവരുടെ ജീവിതത്തിൽ അവർ നീതി പുലർത്തി ജീവിച്ച രണ്ടും തുല്യമാണ്. രണ്ടും നമ്മുടെ ഒരു വ്യത്യാസം, അങ്ങനെ സന്യാസിയെക്കാളും പ്രത്യേകത ഗൃഹസ്ഥനോ ഗൃഹസ്ഥനെക്കാളും പ്രത്യേകത സന്യാസിക്കോ അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ സമൂഹത്തിൽ പരന്നിരിക്കുന്ന തെറ്റിദ്ധാരണകളാണ്. അവനവൻ അവനവന്റെ ജീവിതം എങ്ങനെ നയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരു സന്യാസി അയാളുടെ സന്യാസത്തിൽ സന്യാസത്തിന്റെ ഡിസിപ്ലിൻ ഉണ്ട്, ആ ഡിസിപ്ലിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നല്ലത്. ഒരു ഗൃഹസ്ഥൻ അവന്റെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അതനുസരിച്ച് ജീവിച്ചാൽ നല്ലത്. പിന്നെ ഇതിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരാൾ എന്തുകൊണ്ട് സന്യാസിയായിരിക്കുന്നു അതയാളുടെ ഇഷ്ടമാണെങ്കിൽ നല്ല കാര്യം, ഒരാൾ എന്തുകൊണ്ട് ഗൃഹസ്ഥനായിരിക്കുന്നു അതയാളുടെ ഇഷ്ടമാണെങ്കിൽ നല്ല കാര്യം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇഷ്ടത്തിൽ കവിഞ്ഞ് ഇതിനകത്തൊന്നുമില്ല, വിശേഷതകളൊന്നുമില്ല. ഒരാളെ അപേക്ഷിച്ച് മറ്റൊരാൾക്ക് എന്തെങ്കിലും പൂജ്യത്വം അതില്ല, ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയാണ്. സന്യാസി ഒരു പ്രത്യേക ജീവിതശൈലി ജീവിക്കുന്നു, ഗൃഹസ്ഥം മറ്റൊരു ജീവിതശൈലി ജീവിക്കുന്നു. അത് രണ്ടുപേരും അവരവരുടെ ഡിസിപ്ലിൻ പാലിച്ച നല്ലത്. അതിൽ കഴിഞ്ഞാൽ ഇതിനൊന്നും വരെ പ്രത്യേകതയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അബദ്ധം അദ്വൈതചിന്ത സന്യാസിക്ക് എന്താ അദ്വൈത ചിന്ത? നമുക്ക് അതിനെ കുറിച്ച് അറിവില്ലാത്തോണ്ട് പറയുന്നു. നമ്മുടെ ഉപനിഷത്തുള്ള ഋഷിമാരെല്ലാമേ എല്ലാവരും ഗൃഹസ്ഥന്മാരാണ്. അവരാണല്ലോ അദ്വൈതം പറഞ്ഞെന്നല്ലേ പറയുന്നത്. അവർക്ക് രണ്ടും മൂന്നും ഭാര്യമാരും ഡസം കണക്കിന് പിള്ളേരും ഉള്ളവരാണ്. അതുകൊണ്ട് എന്താ അവർ പറഞ്ഞ അദ്വൈതം മോശമാണ്? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെ അവകാശവാദങ്ങളാണ്. സന്യാസി പറയുന്നത് ഞാൻ സന്യാസിയാണ്, എനിക്കെന്തോ മേന്മയുണ്ടെന്ന് സന്യാസി വെറുതെ നടിക്കുന്നതാണ് ആൾക്കാരുടെ മുമ്പിൽ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ചില ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ടാണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, അത് കഴിഞ്ഞ് സന്യാസം. അപ്പോ അവസാനം വരുന്നതാണ് സന്യാസം, അവസാനം എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ടത് ശ്രേഷ്ഠമാണെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ് അതേ ശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്നതാണ് എല്ലാവരും ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. സന്യാസിക്ക് ആഹാരം കൊടുക്കുന്നതാണ് ഗൃഹസ്ഥന്. അപ്പൊ ഗൃഹസ്ഥനാണ് ശ്രേഷ്ഠം. അതിനെ താരതമ്യം ചെയ്തിട്ട് ഒന്ന് ഇതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ശ്രേഷ്ഠം എന്നൊക്കെ പറയുന്നത് എന്താണ്? അവരവരുടെ ഇഷ്ടം. ഒരാൾ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു? എന്റെ ഇഷ്ടം സന്യാസിയായി ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ ജീവിതമാണ് എനിക്ക് ശ്രേഷ്ഠമെന്ന് ഞാൻ കരുതുന്നു. വേറൊരാൾക്ക് ഗൃഹസ്ഥാശ്രമം, അന്ന് പറയുന്നു എന്തായാലും ഒരു സന്യാസി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഗൃഹസ്ഥാശ്രമം ഉണ്ടായാലും ഒരു സന്യാസി ഉണ്ടാകത്തുള്ളൂ. എന്തൊക്കെയായാലും എത്ര കൂടി സന്യാസി ആയാലും അവ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഗൃഹസ്ഥാശ്രമം ഉണ്ടായാലേ പറ്റും. അവനെ സന്യാസിക്ക് ഗാർഹസ്ഥ്യത്തെ എങ്ങനെ തള്ളിപ്പറയാൻ പറ്റും? തന്റെ തന്നെ ജന്മത്തിന് കാരണമായിരിക്കുന്ന ഗാർഹസ്ഥ്യത്തെ സന്യാസി ഞാൻ അതിലും കേവനാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അവരവരുടെ ജീവിതത്തിൽ അവരവർക്ക് അതെ നേരത്തെ എന്താ ചോദിക്കാൻ വന്നു? ഈ പ്രാക്ടിക്കൽ എന്ന് എവിടെ എന്ത് പറയുന്നു അതൊക്കെ പൊളിയാണ്, മനസ്സിലായോ? ഇതെവിടെയാണോ നോക്കുക. ഇപ്പൊ പറയും, ഇപ്പൊ പൊതുവെ നമ്മൾ ധാരാളം പറഞ്ഞു കേൾക്കുന്നതാണ് ആദർശ രാഷ്ട്രീയം, പ്രായോഗിക രാഷ്ട്രീയം. അയാള് ഒരു ആദർശ രാഷ്ട്രീയക്കാരനെന്ന് വെച്ചാൽ പ്രായോഗിക രാഷ്ട്രീയത്തെ അയാളൊരു പരാജയം എന്നാ പറയും അല്ലേ? പ്രായോഗിക രാഷ്ട്രീയത്തിൽ അയാളുടെ പരാജയമാണ്. എന്തുകൊണ്ട്? അയാളൊരു ആദർശ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവര് പറയുന്നത് എന്താണ്? ആദർശ രാഷ്ട്രീയം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അപ്പോ പ്രായോഗിക രാഷ്ട്രീയം എന്തുകൊണ്ട് വിജയിക്കുന്നു? പ്രായോഗിക രാഷ്ട്രീയം എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രായോഗിക രാഷ്ട്രീയം വിജയിക്കുന്നത്? ആദർശ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത കള്ളത്തരങ്ങളും കാപട്യങ്ങളും തിരുമറികളും എല്ലാ വൃത്തികേടുകളും എവിടെ ചെയ്യാൻ പറ്റും? പ്രായോഗിക രാഷ്ട്രീയത്തിൽ ചെയ്യാം. അപ്പൊ അത് വിജയിക്കും. മറ്റൊന്ന് വെച്ചാൽ അതൊന്നും ചെയ്യാത്തതാണ്. കാരണം രാഷ്ട്രീയത്തിനൊരാദർശമുണ്ട്. ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരാദർശമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരാദർശമാണ്. BJP എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരാദർശമുണ്ട്. അവരാദർശത്തിൽ നിൽക്കുന്നു. ആദർശത്തിൽ നിന്ന് മാറി അധികാരത്തിനും വിജയത്തിനും പണത്തിനും വേണ്ടിയിട്ട് അവരെന്തെയും ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യത്തില്ല. ആദർശത്തിന് വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പ്രായോഗിക രാഷ്ട്രീയം വരും, രാഷ്ട്രീയത്തിൽ അവൻ വിജയിക്കും. എന്നുവെച്ചാൽ രാഷ്ട്രീയം കൊണ്ട് നേടേണ്ട അധികാരം പോലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവരെന്ത് വളഞ്ഞ വഴി സ്വീകരിക്കും. എന്ത് കപടവും എന്ത് കാപട്യവും എന്ത് കള്ളവും എന്നും പ്രചരിപ്പിക്കും, ആടിനെ പട്ടിയാക്കും. അപ്പോൾ പ്രായോഗികത എന്ന് പറയുന്നത് ഏത് കാര്യത്തിലായാലും ശരി, എന്താണ് അത്? കാപട്യം കൊണ്ട് എന്നുവെച്ചാൽ ഇപ്പോഴാണ് നമ്മൾ ആദർശം പ്രായോഗികമായിട്ട് കൈകാര്യം കമ്പയർ ചെയ്യുമ്പോൾ പ്രായോഗികത എന്ന് പറയുന്ന ആദർശത്തെ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഇത് രാഷ്ട്രീയത്തെ പറഞ്ഞു എന്നുള്ള അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എവിടെയാണോ നമ്മൾ ആദർശത്തെ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെന്ത് പറയും? പ്രായോഗികം. അപ്പൊ ആദർശത്തിൽ നിന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു പ്രത്യേക ആദർശം, രാഷ്ട്രീയത്തിന്റെ ആദർശം, അതിൽ നിന്നു കഴിഞ്ഞാൽ അയാൾക്ക് അധികാരത്തിലെത്താൻ പറ്റില്ല. അപ്പൊ പ്രായോഗികത എന്ന് പറഞ്ഞാൽ എന്താണ്? ആദർശത്തെ ബലി കഴിക്കുക, എന്നിട്ട് അധികാരത്തിന് വേണ്ടി, അധികാരത്തിന്റെ പടവുകൾ ചവിട്ടി കയറാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യും? സ്വന്തം അണികളിലുള്ളവരെ തന്നെ കുതികാലുവെട്ടും, അവന്റെ മുകളിൽ ചവിട്ടി മേളിൽ കയറും. എന്തൊക്കെ അഭ്യാസങ്ങളാണ് ആൾക്കാർ രാഷ്ട്രീയത്തിൽ കാണിക്കുന്നത്? പെട്ടി നിരത്തൽ, അത് ചെയ്ത് എന്തൊക്കെ പരിപാടികളാണ്? ഇതാണ് പ്രായോഗികത എന്ന് സമൂഹം ധരിച്ചിരിക്കുന്നത്. അപ്പൊ അദ്വൈതത്തിന്റെ പ്രായോഗികത എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അദ്വൈതം എന്ന് പറയുന്ന ആദർശത്തിൽ വെള്ളം ചേർക്കുന്നു എന്നാണ്, മായം ചേർക്കുന്നു എന്നാണ്, അതിനെന്തോ കൃത്രിമങ്ങൾ കാണിക്കുന്നു എന്നാണ്. നല്ലേ അത് പ്രായോഗികമാകത്തുള്ളൂ, പിന്നെ ആദർശത്തെ എന്തിനാ പ്രായോഗികമാക്കുന്നു? ഒരാൾക്ക് പറഞ്ഞുകൂടി എന്റെ ആദർശം അദ്വൈതമാണ്, ഞാൻ എന്റെ ആദർശത്തിൽ ജീവിക്കുന്നു, പിന്നെ അതിനെന്തിനാ പ്രായോഗികമാക്കുന്നു? അപ്പൊ ആദർശവും പ്രായോഗികവും നിങ്ങൾ രണ്ടായി തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആദർശത്തെ ബലി കഴിക്കുകയും കാപട്യങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു? ആദർശത്തോട് കോംപ്രമൈസ് ചെയ്യും. എവിടെയായാലും ശരി, അദ്വൈതമായാലും എന്ത് സിദ്ധാന്തമായാലും ശരി, നിങ്ങൾ സിദ്ധാന്തത്തിൽ പറയണം, ഞങ്ങൾ പ്രായോഗികമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐഡിയോളജിയോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. അതാ സംഭവിക്കും. അതുകൊണ്ട് പ്രായോഗിക അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? അതൊരു തട്ടിപ്പാണ്. എങ്ങനെ? അദ്വൈതം ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാ അത് വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്വൈതം ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് വിശദീകരിക്കും? എങ്ങനെയാണ് ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ദ്വൈതമാണ്, ആണോ അല്ലേ? നമ്മൾ തിന്നുന്നു, കുടിക്കുന്നു, കിടക്കുന്നു, ഉറങ്ങും, ഇതൊക്കെ ദ്വൈതമാണ്. അപ്പൊ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ദ്വൈതമാണ്, പിന്നെ ഇവിടെ എങ്ങനെ അദ്വൈതം വരും? അപ്പൊ അദ്വൈതം നിത്യജീവിതത്തിൽ എന്ന് പറയുന്നു അബദ്ധമാണ്, കാരണം നിത്യജീവിതം ദ്വൈതമാണ്. ഇത് അദ്വൈതത്തെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം അദ്വൈതം എന്ന് പറയുന്ന ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അതൊരു തത്വചിന്തയാണ്, അതൊരു ആശയമാണ്. പലതരത്തിലുള്ള നമ്മുടെ തത്വചിന്തകളിൽ ഒരുപാട് ആഴവും ഒരുപാട് ചിന്തിച്ചിട്ടുമുള്ള ഒരു തത്വചിന്തയാണ് അത്, ഒരു ആശയമാണ് അദ്വൈതം. ആ അദ്വൈതത്തിന് നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് ഒരിക്കലും ആർക്കും ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വിവേക ചൂടാമണി പറയുന്നത് ഭാവാദ്വൈതം സദാ ഗുരിയ ക്രിയാദ്വൈതം എന്ന് കുത്രചിത്. നിങ്ങൾക്ക് ക്രിയാദ്വൈതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ നിങ്ങൾ ഒരിക്കലും കൊണ്ടുവരാൻ ശ്രമിക്കരുത്, സാധിക്കുന്ന കാര്യമാണ്. ഒരിക്കലും നടക്കുന്ന കാര്യം ഭാവാദ്വൈതം സദാ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തകളിൽ എന്താണ് ഇങ്ങനെ ഒരു അദ്വൈതം, ഇങ്ങനെ ഒരു ആശയത്തെ നിങ്ങൾക്ക് ഭാവനയില്ല. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വിശദീകരിക്കുന്നു അദ്വൈതമില്ല തന്നെ എന്നൊക്കെയാണ് ഒന്ന് വിശദീകരിക്കാം. കാരണം അത് കേവലം അതൊരു ചിന്താലോകമാണ്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മനുഷ്യന്റെ ഈ എന്താണ് ഈ ജീവിതവുമായിട്ട് അത് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് വളരെ എന്താണ് അദ്വൈതത്തിൽ അങ്ങേറ്റം വളരെ ആഴത്തിൽ ചിന്തിച്ച ശങ്കരാചാര്യർ വന്നിട്ട് എന്ത് ചെയ്തു, അവിടെ എന്താ ക്രിയാദ്വൈതം വന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ ഉച്ചനീതിത്വങ്ങളുള്ള ജാതി വ്യവസ്ഥയെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനെ ഉറപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുകയും ചെയ്തു. എന്താ ശങ്കരാചാര്യർക്ക് അദ്വൈതം അറിയാത്തതുകൊണ്ടാണ്? ശങ്കരാചാര്യർക്ക് അദ്വൈതം അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ അത് അദ്വൈതം വരെ സാമൂഹ്യ വിഷയം. ഗുരുദേവൻ അദ്വൈതത്തിന്റെ അതിനെ ആഴങ്ങളെ മനസ്സിലാക്കിയതിനു ശേഷം സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം അദ്വൈതമായിട്ടുള്ള ബന്ധം സാമൂഹ്യ വീക്ഷണവുമായിട്ടാണ് അതിന്റെ പ്രത്യേകത. ഗുരുവിന്റെ സാമൂഹ്യ വീക്ഷണം, ആ സാഹചര്യത്തിൽ താൻ ജീവിച്ച സാഹചര്യങ്ങളിൽ ഗുരുവിന്റെ സാമൂഹ്യ വീക്ഷണം വേറെയായിരുന്നു, ശങ്കരാചാര്യ സാമൂഹ്യ വീക്ഷണം വേറെയായിരുന്നു. അതിന് അദ്വൈതമായിട്ടൊരു ബന്ധമുണ്ട്. അദ്വൈതം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഗുരുവിന് ശരിയായ ബോധ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുരുവിന് എന്താണ് കാലത്തിന് അനുസരിച്ചുള്ള സാമൂഹ്യ ബോധം എന്താണ് ഒരു മനുഷ്യന് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചും ഗുരുവിന് ബോധ്യമുണ്ടായിരുന്നു. അപ്പോ ഗുരുവിൽ നമ്മളെന്ത് നന്മ കാണുന്നു, എന്തൊക്കെ സവിശേഷതകൾ കാണുന്നു, അതിനൊക്കെ കാരണമായിരിക്കുന്ന എന്താണ് ഗുരുവിന്റെ സാമൂഹ്യ വീക്ഷണമാണ്. ഈ ശങ്കരാചാര്യയിൽ നമ്മൾ കാണുന്ന തിന്മകൾ എന്താണ്, ഈ ജാതി എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിച്ച് അതെന്താണ്, അത് ശങ്കരാചാര്യന്റെ സാമൂഹ്യ വീക്ഷണത്തിന്റെ പ്രശ്നമാണ്. ഗുരുവിന്റെ സാമൂഹ്യ വീക്ഷണത്തിൽ നന്മകളുണ്ടായിരുന്നു, ശങ്കരാചാര്യന്റെ സാമൂഹ്യ വീക്ഷണത്തിൽ തിന്മകളുണ്ടായിരുന്നു. അതിന് അദ്വൈതമായിട്ടൊരു ബന്ധമുണ്ട്, രണ്ടുപേരും അദ്വൈതികളാണ്. ഇവിടെ ഈ പറയുന്ന അധ്യാരോപവാദം എന്ന് പറയുന്നതാണ് ശങ്കരാചാര്യന്റെ സിദ്ധാന്തത്തിന്റെ ഏറ്റവും അടിസ്ഥാനം. ഗീതയുടെ 16 അധ്യായത്തിലെ 16 ശ്ലോകത്തിന്റെ ഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. എന്താണ് അധ്യാരോപ അവവാദാഭ്യം നിഷ്പ്രപഞ്ചം പ്രപഞ്ചം, ആ കാര്യമാണ് ഇവരോട് പറയുന്നത്. അദ്വൈതത്തിൽ നിന്ന് ഒരു കടുകട വ്യത്യാസം ഇവിടെ ഇല്ല. പക്ഷെ ശങ്കരാചാര്യ ചിന്തിച്ച പോലെയല്ല ഗുരു ചിന്തിച്ചത്, ശങ്കരാചാര്യ ജീവിച്ച പോലെയല്ല ഗുരു ജീവിച്ചത്, ശങ്കരാചാര്യ പ്രവർത്തിച്ചതുപോലെയല്ല ഗുരു പ്രവർത്തിച്ചത്, ശങ്കരാചാര്യ പറഞ്ഞതല്ല ഗുരു പറഞ്ഞു. ഈ വ്യത്യാസം എന്തുകൊണ്ട് വന്നു? അദ്വൈതത്തിൽ വരുന്ന വ്യത്യാസമാണോ ഭരിക്കുന്നത്? ഈ അദ്വൈതം എന്ന് പറയുന്നതിന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തവർ പറയും ഗുരുവിന്റെ അദ്വൈതം പേരാണ് ശങ്കരാചാര്യന്റെ അദ്വൈതം പേരാണ് എന്നല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അധ്യാരോപവാദത്തെ എടുത്ത് കളയേണ്ടി വരും. ഗുരു എഴുതി അല്ല എന്ന് പറയും. തന്നെയാണ് പറഞ്ഞത്. തത്വം അതിനെ കുറിച്ച് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെ കുറിച്ചാണ്. ആ തത്വത്തിന് എന്താണ് നമ്മുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതിനെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ ഒരാൾ അദ്വൈതമൊക്കെ പഠിച്ചു, അപ്പോ പ്രവർത്തിക്കും അയാളുടെ ജീവിതത്തിൽ, അയാളുടെ പ്രവൃത്തിയില് എന്താണ് അയാള് മറ്റുള്ളവരോട് അയാൾക്ക് പെരുമാറാനറിയാം, സംസാരിക്കാൻ അറിയാം, സമൂഹത്തിനോട് ഇടപെടാൻ അറിയാം എന്നൊക്കെ പറഞ്ഞാൽ അത് അയാളുടെ കൾച്ചറാണ്, അതിന് അദ്വൈതമായിട്ടൊരു ബന്ധമില്ല. നമ്മുടെ കൾച്ചർ മെച്ചപ്പെട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കാലത്തിനനുസരിച്ച് സമൂഹമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റും. നമ്മുടെ കൾച്ചറിന്റെ പ്രശ്നമാണ്, അതിന് അദ്വൈതമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധം. അതുകൊണ്ട് അദ്വൈതം ജീവിതത്തിൽ, അദ്വൈതം പ്രായോഗികത എന്നൊക്കെ പറയുന്നത് ഈ എഴുതി വച്ചിരിക്കുന്ന അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ചാണെങ്കിൽ അതൊക്കെ അബദ്ധമാണ്. അല്ല ഇനി നിങ്ങൾ അദ്വൈതം എന്ന് പറയുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മൾ ചിന്തിച്ചു നോക്കും. മനസ്സിലായോ? നിങ്ങൾക്കിപ്പോ അദ്വൈതം എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങളുടെ മനസ്സിരിക്കുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും. അതിനാൽ അത് ചിന്തിക്കണം. എന്താണ് നിങ്ങൾ അദ്വൈതം എന്ന് ഉദ്ദേശിക്കുന്നത്? അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അധ്യാരോപവാദമാണോ അദ്വൈതം? അതിനാണോ നിങ്ങൾ പറയുന്നതെങ്കിൽ അതിന് മനുഷ്യന്റെ ജീവിതവുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടുത്താൻ പറ്റും. ഇത്രയേ ഉള്ളൂ. എന്താണ് അങ്ങനെ ഒരു അദ്വൈതം ഉണ്ടെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് ചിന്തിക്കാം, അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാം, ഇതിനൊരു തത്വമായി ഗ്രഹിക്കാം. ഈ ലോകത്ത് വരുമ്പോൾ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പലരെയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ, അയാൾ അദ്വൈതമൊക്കെ പഠിച്ചിട്ട് അയാൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അയാൾ പഠിച്ച അദ്വൈതവും അയാളുടെ ജീവിതവും പ്രവൃത്തിയായിട്ടും ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പൊ അയാളുടെ പ്രവൃത്തികൾക്ക് അയാളുടെ അദ്വൈതത്തെ തന്നെ നമ്മൾ കുറ്റം പറയേണ്ടത്, അയാളുടെ കൾച്ചറിനെയാണ് കുറ്റം പറയേണ്ടത്. അയാളുടെ കൾച്ചർ എങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. പിന്നെ അദ്വൈതമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അദ്വൈതം ഒരാളുടെ ജീവിതത്തെ സാധൂകരിക്കുന്നില്ല, അതിനെ നിഷേധിക്കുന്നു. അതിപ്പോ നിങ്ങൾ ഒരാള് പറയുകയാണെങ്കിൽ അയാള് MSc Maths പാസ്സായി PhD എടുത്തു, അയാൾ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ MSc Maths PhD എടുത്തു കഴിഞ്ഞാൽ അയാൾ പെരുമാറ്റം പഠിക്കും. അവൻ പെരുമാറ്റമല്ലല്ലോ പഠിപ്പിക്കുന്നതാണോ? അത് പഠിക്കുന്ന വേറെ വിഷയങ്ങളാണ്. ജീവിതത്തിൽ അയാളെ പെരുമാറുന്ന അയാളുടെ കൾച്ചർ അനുസരിച്ച്. അപ്പൊ ഈ MSc Maths ഫിസിക്സും എന്ന് പറയുന്നത് അവന്റെ ദൈനംദിന ജീവിതത്തിന്റെ പെരുമാറ്റത്തിന് സഹായിക്കുന്ന ഒന്നല്ല. അയാള് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ കൾച്ചറുണ്ട്, മോശമാണെങ്കിൽ അയാളുടെ കൾച്ചർ അങ്ങനെ. മറ്റേതായുടെ അറിവാണ്, മാത്സിനെ സംബന്ധിച്ചുള്ള അയാളുടെ അറിവാണ്, വിപുലമായ അറിവാണ്. അതുപോലെയാണ് അദ്വൈതമെന്നുണ്ട്. അദ്വൈതത്തെ കുറിച്ച് നിങ്ങൾ ആഴത്തിൽ പഠിക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ അറിവ് മാത്രമാണ്. ശാസ്ത്രങ്ങളും എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ അറിവിന്റെ തലത്തിലേക്ക് പോയി നിങ്ങൾ സമ്പാദിക്കുന്ന അറിവെന്ന് പറയുന്നത് അറിവിന്റെ ലോകത്താണ്, അത് വേറെ ഒന്നാണ്. ഇത് നമ്മുടെ ജീവിതം. അതുകൊണ്ട് പറയുന്നതിന് ഒന്നും അതിന് വേറെ തെറ്റിദ്ധാരണയിലാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ എടുത്ത് പ്രയോഗിക്കേണ്ട എന്തോ ഒന്നാണ് അദ്വൈതം എന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടാണ്. അത് അദ്വൈതത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എടുത്ത് പ്രയോഗിക്കാനാത്തൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് എന്താണ്, ഇതെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചർ അനുസരിച്ച് പോകും. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, നമ്മൾ വേറൊരാളോട് എങ്ങനെ പെരുമാറണം, എന്നുള്ളത് നമ്മൾ ഈ ലോകത്ത് നിന്ന് പഠിക്കേണ്ടതാണ്. അത് അദ്വൈതത്തിൽ പഠിപ്പിക്കില്ല. ശരിക്കും ഈ അദ്വൈതത്തിലേക്ക് ഒരാൾ അങ്ങനെ ആഴത്തിൽ പോവുകയാണെങ്കിൽ അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനെ ഈ സമൂഹ ജീവിതത്തിൽ നിന്നും അകറ്റുന്ന ഒരു സാധനം. ഈ സമൂഹ ജീവിതത്തിനോട് അടുപ്പിക്കുന്നതല്ല. നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ അവിടെ അദ്വൈതത്തിനോട് കോംപ്രമൈസ് ചെയ്താലേ പറ്റും. എന്തുകൊണ്ടാണ്? കാരണം അദ്വൈതം നിങ്ങൾക്ക് അദ്വൈതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള യോഗ്യത പറയുന്ന എന്താണ്? സാധന ചരിത്രയെ സംബന്ധിച്ച് ശമം ദമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തിദിക്ഷ സമാധാനം ത്യാഗം, ഇത്തരം കാര്യങ്ങളെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇതെന്താണ്? ഒരു വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി ഏകാന്തതയിലേക്ക് കൊണ്ടുപോകുന്ന നിത്യാനിത്യ വിവേകതോയി നിദ്രാ നിർവേദം, എല്ലാത്തിൽ നിന്നും അവൻ വിരക്തനാകേണ്ട. പിന്നെ അവനൊരു സമൂഹ ജീവിതം ഇല്ല. അവന്റെ അദ്വൈതം പ്രായോഗികം എന്ന് പറയുന്ന ഇവിടെ അവന് സമൂഹ ജീവിതമേ ഇല്ല. അവൻ സമൂഹത്തിൽ നിന്ന് പിരിയും. അതാണ് സന്യാസം എന്നൊക്കെ പറയുന്നത്. അത് ഗൃഹസ്ഥനും ആകാം. ഗൃഹസ്ഥന് മോക്ഷം കിട്ടില്ല എന്നൊരിടത്തും പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത് രണ്ടും ഒരുപോലെയാണ്. സന്യാസിക്ക് മാത്രമല്ല മോക്ഷം. സന്യാസി ഒരാളുടെ ഇഷ്ടം. അയാളെന്ത് ചെയ്യുന്നു? സമൂഹത്തിൽ നിന്നല്ല, നമ്മുടെ ഇന്നത്തെ നമ്മൾ കാണുന്ന സന്യാസമല്ല, ശരിക്കും ശാസ്ത്രങ്ങളിൽ പറയുന്ന സന്യാസം അനുസരിച്ചെന്ന് വെച്ചാൽ പൂർണമായി സമൂഹത്തിൽ നിന്ന് അവനെ വിച്ഛേദിക്കുകയാണ്. ഇതവനവൻ കാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ പിന്നെ അവന്റെ സാമൂഹ്യ ജീവിതം അങ്ങനെ ഒന്നുമില്ല. അവന് അവൻ സ്വയം അവന്റെ സാമൂഹ്യ ജീവിതത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പൊ പിന്നെ പ്രായോഗിക ജീവിതം എന്ന് പറയുന്നത് എവിടെ? അങ്ങനെ പറയണെങ്കിൽ വരത്തില്ല. കൃത്യമായി അങ്ങനെ കർശനമായി പറയണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ അദ്വൈതകളിൽ തന്നെ ഈ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് വരുമ്പോൾ അദ്വൈതികളിൽ തന്നെ പല കൺഫ്യൂഷനുമുണ്ട്. അറിയുന്ന പല കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? വളരെ ചിന്താപരമായി ഒരുപാട് ആഴമുള്ള ഒരു ചിന്തയാണ്. അതിനെ അങ്ങനെ ഒരു ആശയമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതിന് ദൈനംദിന ജീവിതമാണോ പ്രായോഗിക ജീവിതമായിട്ടാണ് അദ്വൈതത്തിന് ബന്ധമുണ്ട്. ഇപ്പോ മൂന്ന് ഒന്നായിരിക്കുന്ന നമുക്കറിയാൻ വയ്യാത്ത ആനന്ദം, അതിൽ നിന്ന് വേറെ ഇവിടെ ഒന്നുമില്ല. അതിൽ കൽപ്പിച്ചിരിക്കുകയാണ്, ഇതല്ല കൽപ്പിച്ചിരിക്കുന്ന, അതിൽ നിന്ന് വേറെ അതെന്താണ് അത് നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടൊന്ന്, പക്ഷെ നമുക്കറിയാൻ പറ്റില്ല. അതിനൊരു പേരാണ് ആനന്ദം. അതിന് അറിവെന്നും പറയാം, ആനന്ദമെന്നും പറയാം, ഉണ്മയെന്നും പറയാം. അതിലെല്ലാം കല്പിതമായതുകൊണ്ട് അതിൽ നിന്ന് അത് അദ്വൈതി പറയും. അതിൽ നിന്ന് വേറിട്ടൊന്നുകൂടെ അതൊന്നും ഇതിനെ കുറിച്ചൊന്നും ഇവർക്ക് അറിയത്തില്ലല്ലോ. അത്തരം ഒരു വിഷയമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താനേ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇതെഴുതുന്ന കാലഘട്ടത്തിൽ 9-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഇനി പറയുന്ന ന്യൂറോ സയൻസ് ഒന്നുമില്ല. ഇന്ന് മനുഷ്യൻ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് വരുമ്പോഴാണ് നമ്മളതൊക്കെ പറയുന്നത്. അന്ന് അങ്ങനെ ഒരു വിഷയമേ ഇല്ല, അങ്ങനെ ഒന്നും മനുഷ്യന് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും അപ്പോ ആ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ഒരു വശം ചിന്തിച്ചിട്ട് കാര്യമില്ല. അവിടെ ഇങ്ങനെയാ പറയും, ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? അത് ബ്രഹ്മമാണ് ആനന്ദം. അവിടെ ബ്രെയിനൊന്നും യാതൊരു സ്ഥാനം. ഇന്ന് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ മനുഷ്യന് പുതിയ അറിവുകൾ, അറിവൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതാണ്, അധികം കാലമൊന്നുമായിട്ടുണ്ടാവും. ഒരു 200 വർഷത്തിനകമുള്ള ഒരു വികാസമേ ഉള്ളൂ അത്തരം അറിവുകൾക്കൊക്കെ. അതിനൊന്നും പറഞ്ഞു വർഷം എന്ന് പറയുമ്പോൾ തന്നെ 200 വർഷത്തെ അറിവിന്റെ വികാസം ആ കാലഘട്ടത്തിലൊന്നും, ഒരു 100 വർഷം വരെ ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് ഇതൊന്നും പ്രാപ്യമായിരുന്നു. അത് ചുരുക്കം ചില സയന്റിസ്റ്റുകളുടെ ഇടയിലൊക്കെ പ്രചരിച്ചിരുന്ന 100 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ജനങ്ങളുടെ കയ്യിലേക്കൊക്കെ വരുന്നത്. അവർ തന്നെ ഇത് സാർവത്രികമായ പ്രചാരമൊക്കെ കിട്ടിയിട്ടൊരു 10-25 കൊല്ലമേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ 8-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിലോ ഒന്നും മനുഷ്യന് ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചോ ന്യൂറൽ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചോ ഒന്നും അവർക്ക് യാതൊരു ധാരണയില്ല. അന്ന് ആനന്ദം എന്ന് പറഞ്ഞ ബ്രഹ്മം തന്നെയാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അവിടെ തന്നെ നമ്മൾ വേറെ കൂടെ മനസ്സിലാക്കും, കൂടുതൽ പ്രചാരത്തിലുള്ളത് കൊണ്ട് നമ്മൾ അദ്വൈതം പഠിക്കും. എന്നാൽ ഈ ശങ്കരാചാര്യ പോലെയോ അതിനേക്കാളോ പ്രാഗല്ഭ്യമുള്ള വേറെ ആചാര്യന്മാരുണ്ടായിരുന്നു പല സിദ്ധാന്തങ്ങളിലും. അവരൊന്നും ഇത് ഇതുമല്ല പറയുന്നത്. അവരുടെ സിദ്ധാന്തങ്ങളൊന്നും ഈ പറയുന്ന അദ്വൈതമല്ല. പറഞ്ഞാൽ രാമാനുജൻ ഇതിൽ നിന്നും അംഗീകരിക്കുന്നു. പല ശൈവ സിദ്ധാന്ത പദ്ധതികളും, കശ്മീരി സയൻസ്, തമിഴ് സയൻസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സിദ്ധാന്തങ്ങൾ. അവരൊന്നും ഈ തരത്തിൽ ശങ്കരാചാര്യ വ്യാഖ്യാനിക്കും പോലെയൊന്നുമല്ല. അവർ വ്യാഖ്യാനിക്കും ഒരുപാട് ശാക്തേയ സമ്പ്രദായം, അതും ഇതൊന്നും അംഗീകരിക്കുന്നില്ല. ദ്വൈത സമ്പ്രദായം അവരംഗീകരിക്കുന്നില്ല. സംഖ്യന്മാർ, യോഗികൾ, ന്യായവൈശേഷികന്മാർ, മീമാംസകർ, പ്രാചീനർ, അവരുപോലെ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. ബൗദ്ധന്മാർ, ജൈനന്മാർ, ചാർവാകന്മാർ, അവരിതൊന്നും അംഗീകരിക്കുന്നില്ല. എത്രയോ ചിന്തകന്മാരുണ്ടായിരുന്നു ഈ പറയുന്ന പഴയ കാലത്ത്. അവരാരും തന്നെ അംഗീകരിക്കാത്ത കാര്യമാണ് ഈ പറയുന്ന അധ്യാരോപ അപവാദം ശങ്കരാചാര്യ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നു, നമ്മളിത് പ്രചാരത്തിലുള്ളതുകൊണ്ട് നമ്മളിത് പഠിച്ചിട്ട് ഇതാണ് ഒരു ഭയങ്കര സംഭവം എന്ന് നമ്മൾ കരുതുന്നത്. ഈ പറയുന്ന എല്ലാ ദാർശനികന്മാർക്കും അവരവർ പറഞ്ഞ വലിയ സംഭവമാണ്. അവരാരും ഇത് അംഗീകരിക്കുന്നവരല്ല. അപ്പൊ നമുക്കവിടെ കുറച്ചുകൂടെ ഒരു വിശാലമായ കാഴ്ചപ്പാട് വേണം. ഓരോരുത്തരും പറയുന്നത് ഞങ്ങൾ പറയുന്നതാണ് ഇതിന്റെ അവസാനമെന്നാണ്. പിന്നെ എത്രയോ കാഴ്ചപ്പാട് നമ്മുടെ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇതിന് പുറത്ത് എന്തെല്ലാം കാഴ്ചപ്പാടുകളുണ്ട്, എത്രയോ ഫിലോസഫികൾ പുറത്ത് ആൾക്കാർ എന്തെല്ലാം ചിന്തിക്കും. അപ്പോ ചിന്തകളെന്ന് പറയുന്ന ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഒരുപാട് ലോകത്തുണ്ടായിട്ടുണ്ട്. സാമൂഹ്യമായിട്ടും ഈ പറയുന്നത് പോലെയുള്ള താത്വികമായിട്ടുള്ള ചിന്തകൾ ലോകത്ത് ഒരുപാടുണ്ടായിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഒരു ജീവിതമോ രണ്ട് ജീവിതമോ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത്ര വിപുലമാണ്. നമ്മൾ അദ്വൈതം പ്രചാരമുള്ളത് കൊണ്ടും അതുമായിട്ട് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ട് ചിന്തിച്ചിട്ട് ഇതാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ ധരിക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ ധരിക്കുന്നതുകൊണ്ട് ഇതാണ് ഏറ്റവും വലുതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ക്യാൻവാസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ നമുക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത അത്ര വലുതാണ് ഈ ചിന്താലോകം എന്ന് പറയുന്നത്, ചിന്തയുടെ ക്യാൻവാസ്. ഇതാണ് അവസാനം നമ്മൾ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പരിമിതി ആകത്തുണ്ട്. ഇതുപോലെ പല ചിന്തകളും ഉണ്ട്. നമ്മൾ ക്രിസ്ത്യൻ തിയോളജി എന്തെല്ലാം സിദ്ധാന്തങ്ങളുണ്ട്, എത്ര പ്രഗത്ഭന്മാരുണ്ട്. ഇസ്ലാമിസ്റ്റ് സ്കോളേഴ്സ് എത്രയോ പേരുണ്ട്. അവരെന്തെല്ലാം ചിന്തിച്ചു അതിന് പലതുമുണ്ട്. യുദ്ധായുസ് അതിലെത്രയോ സ്കോളേഴ്സ്. അതിനൊക്കെ ഒരുപാട് പേര് ലോകത്തുണ്ട്, ഒരുപാട് ചിന്തകളുണ്ട്. അതിലൊന്നാണ് നമ്മളീ പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ലോകത്തുള്ള പ്രൊമിനന്റ് ഫിലോസഫേഴ്സ് 25 പേരുടെ അടിച്ചു നോക്കും, ആരൊക്കെയാണ് എണ്ണപ്പെട്ട ചിന്തകന്മാരെന്ന് പറയുന്ന 25 പേരുടെ പേര്. നിങ്ങൾ എത്ര ചോദിച്ചാലും ഗൂഗിളിന്റെ ഉത്തരം കിട്ടും. ശങ്കരാചാര്യന്റെ പേര് അതിൽ കാണത്തില്ല. ശങ്കരാചാര്യന്റെ പേരേ അതിൽ വരത്തില്ല 25 പേരെന്ന് വിളിച്ചു. അവിടെ വരുന്നത് മാർക്സും ഹെഗലും ക്ലീഷെയും കാമും കാന്റും ദക്കാർത്തയും ഇങ്ങനെയുള്ള പേരുകളെ നമുക്ക് കാണാൻ പറ്റും. ശങ്കരാചാര്യ പേരെ കാണാം. നമ്മള് ശങ്കരാചാര്യ എഴുതി വെച്ചാണ് ഏറ്റവും വലുതെന്ന് കരുതുന്നത്. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ വലുതാണ് ഈ ചിന്താലോകം എന്ന് പറയുന്നത്, വളരെ വലുത്. ഓരോ ഫിലോസഫി എടുത്തിട്ട് നമ്മൾ ഓരോ ഫിലോസഫിയും പ്രത്യേകമായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ശങ്കരാചാര്യ പറയുന്ന എന്താണ്? രാമാനുജൻ പറഞ്ഞ തെറ്റെന്നാണ്. രാമാനുജൻ എന്താ പറയുന്നത്? ശങ്കരാചാര്യ പറഞ്ഞ എന്താ തെറ്റെന്നാണ്. അപ്പൊ അതിന്റെ കോർ ഐഡിയാസിന് ഇവരാരും യോജിക്കത്തില്ല. ഇവർ പരസ്പരം ഖണ്ഡിക്കുന്നവരാണ്. പിന്നെ ചില കാര്യങ്ങൾ വരുമ്പം എന്താണ് ഇവർക്ക് ചിലപ്പോൾ യോജിപ്പാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാമാനുജനും ശങ്കരാചാര്യം യോജിക്കുന്നതാണ് ചാതുർവർണ്ണയത്തിന്റെ കാര്യം. രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസം, അത് വേണം. രണ്ടുപേരും ഒരേ സ്ഥലമാണ്. പക്ഷെ ബാക്കി സിദ്ധാന്തം പറയുമ്പോഴോ ഇവര് പരസ്പരം കാണിക്കും. അപ്പോ എല്ലാവരും പറയുന്ന ഒരേ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചില കാര്യങ്ങൾ കാണാം? അതെല്ലാവരും അങ്ങനെ പറയുമെന്നറിയില്ല. കുറെ പേരിൽ ഇങ്ങനെ ചില സമാനതകൾ കാണും. ഇപ്പോ യൂറോപ്യൻ റിനൈസൻസ് അതിന് സംഭാവന ചെയ്ത യൂറോപ്പിലെ ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ട്. ഒരാളൊന്നുമില്ല. പക്ഷെ അവരുടെ ഫിലോസഫി എല്ലാം ഒന്നായിരുന്നു എന്ന് വെച്ചാൽ, പക്ഷെ അവരുടെ ചിന്തകളുടെ ചില പൊതു സ്വഭാവം അവിടെ റിലയൻസിന് കാരണമായിട്ട് എന്ന് പറയുന്ന പോലെയുള്ളൂ. ഒടുവിൽ അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചു. അതുപോലെ മൊത്തത്തിൽ മനുഷ്യന്റെ ചിന്തയിൽ വന്ന മാറ്റങ്ങൾക്ക് ഈ ഫിലോസഫേഴ്സ് എല്ലാം സംഭാവന ചെയ്തു. പക്ഷെ എല്ലാവരും ഒന്ന് എന്ന് പറയുമ്പോൾ അത് സൂക്ഷിക്കുന്നു, ഏത് കാര്യത്തിൽ അവരെല്ലാം ഒന്നായിരിക്കും. നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ ഒരാളൊരു ഫിലോസഫി ഉണ്ടാക്കി അയാളുടെ പ്രധാന ജോലി ബാക്കിയുള്ളവരെ ഖണ്ഡിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ പറഞ്ഞ് ശരിയല്ല എന്ന് പറയും. ഗുരുവിന്റെ എന്താണ്, ഗുരുവിന്റെ മൗലികമായ സംഭാവനകൾ ഉണ്ടല്ലോ, അതറിയാമല്ലോ, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. ഗുരുവിന്റെ സംഭാവനകളുണ്ട്, അതിപ്പോ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഇപ്പൊ ശങ്കരാചാര്യനോ രാമാനുജനോ പറഞ്ഞതിനപ്പുറമുള്ള കാര്യങ്ങൾ ഗുരു പറഞ്ഞിട്ടുണ്ടോന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഇവര് ഈ പറയുന്ന എന്താണ്, ഇപ്പൊ ശങ്കരാചാര്യ അദ്വൈതം പറഞ്ഞു, ഗുരു അദ്വൈതം പറഞ്ഞു, അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞ ഒന്നെന്നാണ് പറയുന്നത്. അപ്പൊ ഗുരുവിനെ ഇങ്ങനെ ഒരു അദ്വൈതിയായി കാണുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഗുരുവിനെ അദ്വൈതിയായി പ്രചരിപ്പിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്ത് പറയും? ശങ്കരാചാര്യ പറഞ്ഞത് അല്ലെങ്കിൽ അധ്യാരോപവാദം അതല്ലേ ഗുരുവും പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ശരിയാണ്. പക്ഷെ അതിനപ്പുറം ഗുരു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ഗുരുവിന്റെ കൃതി മാത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഗുരുവിന്റെ കൃതികൾ എടുത്തു കഴിഞ്ഞാൽ ആ കൃതികളിൽ ശങ്കരാചാര്യ പറഞ്ഞ അദ്വൈതം ഉണ്ട്, അതാണ് ഈ അധ്യാരോപവാദം. എന്നാൽ ഗുരുവിന്റെ കൃതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ശങ്കരാചാര്യരോ രാമാനുജനോ നമ്മുടെ ഈ പഴയ പ്രാചീനന്മാരായ ഈ ആചാര്യന്മാരാരും പറയാത്ത കാര്യങ്ങളും അതിനകത്തുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ് ഗുരുവിന്റെ പ്രത്യേകത. അപ്പൊ നമ്മള് അത് ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതായത് ഗുരുവിന്റെ ഈ കൃതികളൊക്കെ എടുത്തു വെച്ചിട്ട് ഈ പറയുന്ന അദ്വൈതപരമായ കൃതികളെ വ്യാഖ്യാനിച്ചിട്ട് അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് ഒരു ഗുരു അദ്വൈതിയാണെന്നുള്ള രീതിയിൽ ഒരുപാട് പ്രചാരം കൊടുത്തു കഴിഞ്ഞപ്പോ ഗുരുവിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞു. അവിടെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശങ്കരാചാര്യ എഴുതിയല്ലേ ഗുരു എഴുതിയിരിക്കുന്നത്? പക്ഷെ ജാതി നിർണയം ശങ്കരാചാര്യ എഴുതിയിട്ടില്ലല്ലോ. ഒരു ഉദാഹരണം പറയാം. പിന്നെ പലമതസാരവും ഏകം എന്നുള്ള ഒരാശയം ഗുരു പറഞ്ഞതുപോലെ വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് അതിന്റെ പ്രാധാന്യം വരുമ്പോഴാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരുവിന്റെ പ്രത്യേകത എന്താണ്, മറ്റുള്ളവരിൽ നിന്നുള്ള പ്രത്യേകത എന്താണ്, ഇത്തരം വിഷയങ്ങൾ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗുരു അവിടെ അദ്വൈതമല്ല കൈകാര്യം ചെയ്യുന്നു. അത് ഈ മറ്റുള്ള ഗുരുക്കന്മാരുടെ പോലെ അല്ല, അത് രമണ മഹർഷിയെ പോലെ അല്ല ഗുരു, രാമകൃഷ്ണദേവനെ പോലെ അല്ല ഗുരു. രമണമഹർഷി രാമകൃഷ്ണദേവനും എന്താണ്, അവർക്ക് ഇങ്ങനെ ഒരു അദ്വൈതമെന്ന് പറയുന്നവർ ഈ പറയുന്ന സങ്കല്പത്തിൽ അതിന്റെ ലോകത്തിൽ അവർ ജീവിച്ചവരാണ്. ഗുരു അങ്ങനെയല്ല. മനുഷ്യന്റെ പ്രശ്നങ്ങളുമായിട്ട് നിരന്തരം ഏർപ്പെട്ട് ജീവിച്ചാണ്. അവിടെയാണ് ഗുരുവിന്റെ പ്രത്യേകത. അല്ല, കേവലം ഈ അധ്യാരോപവാദം എന്ന് പറയുന്നത് മാത്രമാണ് ഗുരുവിന്റെ രചന, അങ്ങനെ കാണുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതിനൊരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. അപ്പൊ ഗുരു മറ്റുള്ളവർക്ക് സമമായി. അങ്ങനെ വരാൻ പാടില്ലല്ലോ, ഗുരു എന്തെല്ലാം ചെയ്തു. അപ്പോ തികച്ചും മറ്റുള്ളവരിൽ നിന്നും ഗുരുവിന് സവിശേഷതകൾ ഒരുപാടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും. പിന്നെ അവരുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തുന്നു? സാധാരണ മനുഷ്യന് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ലെന്നാണ് ശങ്കരാചാര്യ പറഞ്ഞത്. അന്നത്തെ വിദ്യാഭ്യാസം ഗുരു എന്ത് ചെയ്തു? വിദ്യാഭ്യാസം ഇല്ലാത്ത എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അപ്പൊ പിന്നെ രണ്ടും അങ്ങനെ ഒന്നാമത് അവിടെ തന്നെ എടുത്ത് കാണിക്കേണ്ടത്. അത് ശങ്കരാചാര്യന്റെ രാമകൃഷ്ണദേവനോ അല്ലെങ്കിൽ രമണ മഹർഷി ചെയ്ത പോലെ അല്ല ഗുരു. അതായത് മറ്റുള്ളവരും ഗുരുവും തമ്മിലുള്ള ഏറ്റവും വലിയ ഈ പറയുന്നവര് പറയുന്ന രാമകൃഷ്ണദേവനെയും രമണ മഹർഷിയെയും ഇവർക്കൊക്കെ ഒരു മൂലധനം ഉണ്ടായിരുന്നു. അവര് ഈ രംഗത്തേക്ക് വരും. എന്താണ് അവരുടെ മൂലധനം? എന്താണ് അവരുടെ ജാതി തന്നെ? അവരുടെ ജാതി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ മൂലധനം. ജാതി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ പിന്നെ എല്ലാ ആത്മീയ അതിൽ നിന്നുകൊണ്ടാണ്. മനസ്സിലായോ? വിവേകാനന്ദ സ്വാമി ആയാലും അവരെല്ലാവരും തന്നെ എന്താണ്, അവരുടെ ജാതി ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് ഒരു പ്രധാന കാരണം അവർക്ക് ഒരുപാട് പേരെ സ്വാധീനിക്കാനും സമൂഹത്തിന് അംഗീകാരം കിട്ടാനും ഒക്കെ കഴിഞ്ഞത് ആ കാലഘട്ടത്തിൽ. ഇന്നാണെങ്കിൽ അത് ചിലപ്പോൾ വേണ്ടി വരത്തില്ല. ഗുരുവിന്റെ കാലഘട്ടത്തിൽ വന്നപ്പോഴും ജാതിയുടെ മൂലധനം കൂടെ ആവശ്യമായിരുന്നു. പക്ഷെ അതില്ലാതെ തന്നെ ഗുരു എന്ത് ചെയ്തു? ഒരുപാട് നേട്ടങ്ങളുണ്ടായി ആ ജാതി മൂലധനം ഇല്ലാതെ. അതാണ് ഗുരുവിന്റെ സവിശേഷം. ആ കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു. എന്നിട്ടും കാരണം ഇവരുടെയൊക്കെ ഒരേ കാലമാണല്ലോ. അപ്പൊ ഗുരുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മൂലധനം ഇല്ലായിരുന്നു. എന്നിട്ടും ഗുരു എന്ത് ചെയ്തു? അത് തന്നെ ഗുരുവിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ പറയുന്ന എല്ലാ ഗുരുക്കന്മാരിൽ നിന്നും ഗുരുവിനെ വ്യത്യാസമാക്കുന്ന ഇതാണ്, ജാതി എന്ന് പറയുന്ന മൂലധനം ഗുരുവിനില്ലായിരുന്നു, ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റി. ഗുരു അങ്ങനെ ഒരു മൂലധനം ഇല്ല. ഗുരുവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ വലിയ വ്യത്യാസമല്ല. ഇതൊക്കെയാണ് ഗുരുവിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ജാതി എന്ന് പറയുന്ന മൂലധനം ഉണ്ടെങ്കിലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, ഞാൻ ജാതി എന്ന് പറയുന്ന ഒരു മൂലധനം വന്നിരിക്കുന്നു. അന്നത്തെ സമൂഹത്തിലെ മേൽക്കെട്ടിലുള്ളവരെ ആകർഷിക്കാൻ എളുപ്പം കഴിയും. അവരുടെ കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആകർഷിക്കും. അത് ലോകത്ത് മൊത്തമുള്ളവര് വിദേശികളൊക്കെ വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് സംസാരിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ആധ്യാത്മികമായ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുക്കുമ്പോൾ അവർ കുറച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ബ്രാഹ്മണനാണോ? കാരണം ബ്രാഹ്മൻ ആണെങ്കിൽ അവർ കൽപ്പിക്കുന്ന വില വളരെ കൂടുതലാണ്. ബ്രാഹ്മനാണെങ്കിൽ അത് നമ്മൾ ബ്രാഹ്മണൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മൾ ദൈവത്തിന്റെ അവതാരമാണെന്നൊക്കെ പറയേണ്ടി വരും. അതായാലും മനുഷ്യൻ ഹിന്ദു ദൈവങ്ങളുടെ അവതാരമാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണനായിരിക്കും. അപ്പൊ അത് ആരും ഒരു വിദേശിയുടെ മനസ്സിൽ പോലും ആധ്യാത്മികമായി താല്പര്യം വരുന്ന ഒരു എത്രയോ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരാളൊന്നുമില്ല. ചിലപ്പോൾ ചോദിക്കാതെ തന്നെ എനിക്കത് മനസ്സിലായിട്ടുണ്ട്, അവരുടെ ചിന്താഗതിയുണ്ടാവും. അവർ തിരക്കുകയാണ്, ബ്രാഹ്മണനാണെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ യോഗ്യനായ ആളാണ്. ആ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ വഴിയിലൊക്കെ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ബ്രാഹ്മണനായിരിക്കും, അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്. ഗുരുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു എന്താണ്, ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജാതി മൂലധനം ഇല്ലാതെ തന്നെ മേൽത്തട്ടിലുള്ള ആൾക്കാരെ ഗുരുവിനെ ആകർഷിക്കാൻ കഴിയും. ആ കാലത്ത് ഉച്ചത്വങ്ങളൊക്കെ വളരെ ശക്തമായിരുന്ന കാലഘട്ടത്തിൽ ഗുരുവിനെ അങ്ങനെ വ്യക്തികളെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതൊരു അത് ഗുരുവിന്റെ സവിശേഷതയാണ്. അതൊരു ചെറിയ കാര്യമുണ്ട്. അപ്പൊ പിന്നെ മറ്റു ഗുരുക്കന്മാരെ പോലെയൊന്നും ഗുരുവിനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. രാമകൃഷ്ണന്റെ ഭ്രമണ മഹർഷിക്കുന്നുള്ള മൂലധനം ഗുരുവിനുണ്ടായിരുന്നു. അതെ അതെ ഗുരുവിനൊരു ആ കാലഘട്ടത്തിലെ ജനങ്ങളെ തിരിച്ചറിഞ്ഞ ഒരു സന്യാസി എന്നുള്ള രീതിയിലല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു. ഗുരുവിനെ സംബന്ധിച്ച് അന്ന് ജനങ്ങളെല്ലാം അറിഞ്ഞിരുന്നത് വളരെയധികം അത്ഭുത സിദ്ധികളുള്ള ഒരു മനുഷ്യൻ, ഒരുപാട് സാധാരണ മനുഷ്യർക്കില്ലാത്ത അത്ഭുതകരമായ സിദ്ധവിശേഷങ്ങളുള്ള ഒരാളായിട്ടാണ് ഗുരുവിന് അന്ന് സമൂഹം, അന്നത്തെ സമൂഹം. അങ്ങനെയാണ് ജനങ്ങൾ ഗുരുവിനെ അംഗീകരിക്കാൻ തയ്യാറായത്. അപ്പോ അങ്ങനെ ഒരു ഗുരുവിലേക്ക് കുറച്ച് ആൾക്കാർക്ക് ആകർഷണം ഉണ്ടായി. പിന്നെ ഗുരുവിന് പ്രചാര സിദ്ധിച്ച എന്താണ്, ഗുരുവിന്റെ അസാമാന്യമായ വ്യക്തിത്വം. ഈ അത്ഭുത സിദ്ധി എന്ന് പറയുന്നത് കൊണ്ട് ആൾക്കാർ അടുത്തു വന്നെങ്കിലും അടുത്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഗുരു ഒരു അസാമാന്യ വ്യക്തിത്വമുള്ള ഒരാളാണ്, സാധാരണക്കാരനെ പോലെ. പിന്നെ ഗുരുവിന്റെ അടുത്ത് എല്ലാവരും ചുറ്റി കൂടിയതും ഗുരുവിനെ അംഗീകരിക്കാൻ തുടങ്ങിയതും ആ ഗുരുവിന്റെ വ്യക്തിത്വത്തിന്റെ അപൂർവതയാണ്, അപൂർവ വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയും, അത് തന്നെയാണ്. അപ്പൊ അത് ആണ് പിന്നീട് ഗുരുവിനോട് ആൾക്കാരെ എല്ലാം അടുപ്പിച്ചു നിർത്തുക. എന്നുവെച്ചാൽ ഗുരു ഇങ്ങനെ വലിയൊരു വലിയൊരു അത്ഭുത സിദ്ധികളുള്ള ഒരാളായിട്ട് ആൾക്കാർ വന്ന് അടുത്ത് ഗുരുവിനെ അടുത്തവരെല്ലാം ഗുരുവിനോട് ഗുരുവിനെ ബഹുമാനിച്ച് പിന്നെ ഗുരുവിനോട് അടുത്ത് വരുന്നവരെല്ലാവരും അത്ഭുത സിദ്ധി അംഗീകരിച്ചുകൊണ്ടൊന്നുമല്ല, അംഗീകരിച്ചവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട്. അവർ ഈ അത്ഭുത സിദ്ധിയൊന്നും അംഗീകരിച്ചിട്ടല്ല, പക്ഷെ ഗുരുവിനൊരു അസാമാന്യമായ വ്യക്തിത്വം ഉണ്ടായിരുന്നു, അതവരെ ഗുരുവിനോട്ട് അടുപ്പിച്ചു. മറ്റുള്ളത് ചിലരൊക്കെ എന്താണ് ഗുരുവിന്റെ അത്ഭുത സിദ്ധികളെ അംഗീകരിച്ചു, ചിലർക്ക് അതിൽ സംശയാലുക്കളായിരുന്നു, അങ്ങനെ ഉണ്ടാകുമോ സി കെ ശിവനൊക്കെ പോലെയുള്ളവർ, അവരൊക്കെ അതൊക്കെ അവർ അഗ്നോസ്റ്റിക്കുകളായിരുന്നു. പൂർണ്ണമായും ഒരത്ഭുത സിദ്ധി അതിനംഗീകരിച്ചിട്ടൊന്നുമില്ല. അവർ സഹോദരനയ്യപ്പന്റെയൊക്കെ നിലപാടതായിരുന്നു, ഒരു അഗ്നോസ്റ്റിക് നിലപാടായിരുന്നു. പക്ഷേ ഗുരു എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? അതൊരു അപൂർവമായിട്ട് തന്നെ അവർ കണ്ടു. അത് കേവലം ആത്മീയം മാത്രമല്ല, ആത്മീയവും ഭൗതികവും എല്ലാം കൂടെ ചേരുന്ന. അതാണ് പിന്നീട് ആൾക്കാരെ എല്ലാം ഗുരുവിനെ അടുപ്പിച്ചു നിർത്തുന്നത്. പക്ഷെ ആദ്യകാലത്ത് അത്ഭുത സിദ്ധിയിലാണ് ഗുരുവിനോട് ആൾക്കാർ അടുത്തത്. പക്ഷെ അതിങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ പിന്നീട് ഗുരു ഈ അത്ഭുത സിദ്ധിക്കൊന്നും യാതൊരു പ്രാധാന്യം കൊടുത്തില്ല. അതിന് ഗുരു പ്രാധാന്യം കൊടുത്തില്ല. അപ്പോ പക്ഷെ എന്നാലും ആൾക്കാർ ഗുരുവിനെ തിരിച്ചറിഞ്ഞു. എന്താണ് ഇതൊരു അപൂർവ മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞു. അതിന് കാരണം ഗുരുവിന്റെ വാക്കും പ്രവൃത്തികളും ഒക്കെയാണ്. ഗുരു ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതോടും ഈ അത്ഭുത സിദ്ധി എന്ന് പറയുന്നതിന് ഗുരു യാതൊരു പ്രാധാന്യം ഗുരു കൽപ്പിച്ചില്ല. ഗുരു സ്വയം തന്നെ ഒരു അഗ്നോസ്റ്റിക്കായി, ഇതൊക്കെ അങ്ങനെയാണോ അല്ലയോ ആ രീതിയിലാണ് ഗുരുവിന്റെ സംഭാഷണം. അത്ഭുതങ്ങളോടൊക്കെയുള്ള ഗുരുവിന്റെ നിലപാട് അങ്ങനെ. അല്ലാതെ തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഗുരു അങ്ങനെ അതിന് പ്രാധാന്യം കൊടുത്തില്ല. പിന്നെ ശിഷ്യന്മാര് കുറെ പലതരത്തിലുള്ള ആൾക്കാരാണല്ലോ അടുക്കുന്നത്. അതിവൈകാരികമായി ഗുരുവിനെ സമീപിക്കുന്നവര് ഗുരുവിന് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കണ്ടു. അല്ല എല്ലാവരും ഗുരുവിനെ അങ്ങനെയല്ല വളരെ ക്രിട്ടിക്കലായി സമീപിച്ചവരുമുണ്ട്. അവര് ഗുരുവിനെ ഒരു വളരെ ഉന്നത മൂല്യങ്ങളുള്ള ഒരു മനുഷ്യനായി കണ്ടു. അങ്ങനെ അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഒപ്പം ഒരിക്കലും ഗുരുവിന് കാണാൻ പറ്റില്ല. ഗുരുവിന് ഗുരുവിന്റേതായ സവിശേഷതകളുണ്ടായിരുന്നു എന്നെന്ന് മനസ്സിലാണ്. ഓ ശരി.